കാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീ മധുസിക്തസൂക്തിം വാക്യകാരം വരദേശി ഭാഷ്യകാരം പതഞ്ജലി പാണിനി സൂത്രകാരം ചണദോസ്മി മുനിത്രയം. വരണാന്നുള്ളത് ഇങ്ങനെ ബഹുവചനമാകുന്നത്, നദിയുടെ വാക്ക് നാമങ്ങൾ ബഹുവചനമായിട്ടാണ് ഉപയോഗിക്കുക. എങ്ങനെ വരണാന്നുള്ളത് ബഹുവചനമാണെന്ന് പറയുന്നത്? വർണാദിഭ്യസ്ച ഏകവചനമെന്ന് രണ്ടു പക്ഷമുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. ഏകവചനമാണെന്നൊരു പക്ഷം, പക്ഷേ വർണാദി എന്ന് പറയുന്നൊരു ഗണമാണ്, അങ്കണത്തിൽ വന്നതുകൊണ്ട് അതാണ് പറഞ്ഞത്. വൃക്ഷ അർത്ഥമായിട്ട് എടുക്കാം, നദിയായിട്ട് ഇനി എടുക്കണമെന്നില്ല. നദിയായിട്ട് ബഹുവചനം പറയാൻ കഴിയത്തില്ലല്ലോ. അതും പറയാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ബഹുവചനത്തെ ഉപയോഗിക്കുന്നു. അതൊക്കെ എങ്ങനെയാണോ ലോകത്തിൽ പ്രസിദ്ധമായിരിക്കുന്നത് അങ്ങനെ, അല്ലാതിന് പ്രത്യേക നിയമം പറയാൻ പറ്റില്ല. പക്ഷേ ഏകവചനത്തിലും ബഹുവചനത്തിലും നദിവാചകമായും വൃക്ഷവാചകമായും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പൊതുവായിട്ട് വർണാനാം എന്നതിന്റെ വിഗ്രഹം ബഹുവചനത്തിൽ തന്നെ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ പ്രയോഗിക്കുന്നു. ഈ ആപഹ നിത്യ ബഹുവചനമായതുപോലെ നദിക്ക് അങ്ങനെ ഏതെങ്കിലും നദികൾക്ക് അങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ല. ഉള്ളതായിട്ട് അറിവില്ല. ഇല്ല എന്ന് പറയണമെങ്കിൽ എല്ലാം അറിയില്ലേ? അത് പറയാൻ പറ്റില്ലല്ലോ. അറിവില്ല. ഈ സിന്ധു നദിയെ ചിലപ്പോൾ ബഹുവചനമായിട്ട് ഉപയോഗിക്കില്ല. സിന്ധു എന്നുള്ളതിന് അതൊരു ബഹുവചനം പോലെ പലയിടത്തും ഉണ്ട്. സിന്ധവ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. മതുർമസ്യ വഹ. മതുപ്പിന്റെ മകാരത്തിന് വകാരം വിരിക്കുന്ന സൂത്രമാണ് മാത്തെന്ന് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മകാരത്തെ എടുക്കണം, അവർണത്തെ എടുക്കണം, സമാസമാണ്. അപ്പൊ മകാരത്തിന്റെ പരത്തിലും അവർണത്തിന്റെ, അവർണം എന്ന് പറയുമ്പോൾ ആയുടെ എല്ലാ ഭേദം എടുക്കാം. അത് രണ്ടു തരത്തിൽ, എങ്ങനെ? ഒന്ന് മകാരാന്തം, അല്ലെങ്കിൽ അവർണാന്തം, അല്ലെങ്കിൽ മകാര ഉപധയിൽ, അല്ലെങ്കിൽ അവർണ ഉപധയിൽ. ഇത് 9, മുമ്പ് വന്നത് 10. ജയ ത്രിപാദിര സൂത്രമാണ്. പൂർവംപതി പരംശാസ്ത്രം അസിദ്ധം. അതുകൊണ്ട് ജയന്തമാണ് അവർണം ഉപതയിൽ വന്നു കഴിഞ്ഞാൽ പൂർവസൂത്രമായിട്ട് ഇത് പ്രവർത്തിക്കും. അപ്പോൾ കൂടുതലും പ്രവർത്തിക്കുന്ന ഈ സൂത്രമാണ് മാതുബദ്ധായ അസ്മതോർവോ അയവാദി. ജയന്തം അവർണ ഉപതയിലാണെങ്കിൽ പൂർവസൂത്രം പ്രവർത്തിക്കുക, ഇതും പ്രവർത്തിക്കുക. പക്ഷെ ഇത് പ്രവർത്തിക്കുക എന്തുകൊണ്ട്? പൂർവസൂത്രം പ്രവർത്തിച്ച ശേഷവും ഇതിന് പ്രവർത്തിക്കാം. പൂർവസൂത്രം പ്രവർത്തിയതിന് ശേഷം എന്തുകൊണ്ടാണ് പൂർവത്രാസ്ഥ ത്രിപാദ്യമൊക്കെ പൂർവം പ്രതി പരശാസ്ത്രം അസിദ്ധം? ഇതാണ് ഒന്നുകിൽ മകാരാന്തം, അല്ലെങ്കിൽ അവർണാന്തം, അല്ലെങ്കിൽ മകാരോപധിയിൽ, അല്ലെങ്കിൽ അവർണോപധി. അങ്ങനെയുള്ള ശബ്ദങ്ങളിൽ നിന്നും പ്രാതിപദികങ്ങളുടെ പരത്തിൽ യവാദി വർജിത, യവാദി ഒരു ഗണമാണ്. എന്നുവെച്ചാൽ യവാദി ഗണത്തിൽപ്പെട്ട ശബ്ദമാണെങ്കിൽ മകാരത്തിന് മകാരം വരില്ല, മാനായിരിക്കും. പരസ്യ മധുർ മത്സ്യവഹ, മകാരത്തിന് വകാരം വേദസ്വാൻ വേതസ്സാഹ സന്ധി അസ്മിൻ ദേശേ ചാതുരർത്ഥികമാണ്. അതുകൊണ്ട് ഈ നാലർത്ഥത്തിൽ ഏതെങ്കിലും ആണ് വരേണ്ടത്. അത് തന്നെ ഏതെങ്കിലും വരാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഏതെങ്കിലും ഒരർത്ഥം വരാൻ പാടില്ല. കാരണം ഇതെല്ലാം സ്ഥലനാമങ്ങളാണ്. സ്ഥലനാമങ്ങൾ എന്ന് പറയുമ്പോൾ അത് നേരത്തെ തന്നെ അതിൻ്റെ അർത്ഥം പ്രസിദ്ധമാണ്. വേദസ്വാനെന്ന് എന്തുകൊണ്ട് ഒരു സ്ഥലത്തിന് പേര് വന്നു? ആ സ്ഥലത്ത് ധാരാളം വേദസ്സുള്ളതാണ്. ചൂരൽ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ? അപ്പൊ വേദസാഹ വേദസ ശബ്ദമാണ്. നമ്മൾ സാധാരണ പറയുമ്പോൾ വേദസ് എന്ന് പറയുമെങ്കിൽ ഇത് അകാരാന്ത ശബ്ദമാണ്. വേദസ്സെന്ന് നമ്മൾ പറയും, പക്ഷെ അകാരാന്തമാണ് വേദസ. വേദസാഹ സന്ധി അസ്മിൻ എന്ന് വിഗ്രഹിക്കുന്നു. അപ്പോൾ അത് വരുന്ന തദസ്മിൻ അസ്ഥീരി ദേശി തന്നാമി, ഈ അർത്ഥത്തിൽ തന്നെ വരണം. ബാക്കി മൂന്നർത്ഥത്തിൽ വരാൻ പാടില്ല. ഇപ്പം എങ്ങനെ അദൂര ബഹസ്റ്റ അങ്ങനെയൊന്നും വരാൻ പാടില്ല. അത് പ്രസിദ്ധമായതുകൊണ്ട് പല വിഗ്രഹം എങ്ങനെ വരും? വേദസ പരത്തിൽ എന്ത് വരുന്നു? മതിപ്പ് വേദസ മത്തു മത്തിരിക്കുമ്പം ഏത് സൂത്രം വരുന്നു? അതിനു മുമ്പ് വരുന്നത് വേദസ മത്ത്. ഏത് വരുന്നു? ടേഹേ പ്രകാരം ടിലോകം വരുന്നു. ടിലോ വെച്ചാൽ എന്തോരം വേദസ് മത്താണ്. ഇവിടെ പദസഞ്ജയാണോ ഭസഞ്ജയാണോ? പദസഞ്ജയാണെങ്കിൽ എന്ത് വരണം? സസജുഷ രൂപപ്രകാരം ഒരുത്വം വരണം. പക്ഷെ വരുന്നില്ല. എന്തുകൊണ്ട്? ഇതിന്റെ പരത്തിലിരിക്കുന്ന അകാരം ലോകം സ്ഥാനിത്വത്തെ പ്രാപിക്കുന്നു. അജപരസ്മിൻ പരനിമിത്ത അജാദേശം, അല്ലെങ്കിൽ ഇത് സ്ഥാനികതാദേശോ അനുവിധ ആദേശ സ്ഥാനികത്താകുന്നു. അതൊരു പക്ഷം. വേറൊരു പക്ഷം പറയുന്നത് തസു മത്വർത്ഥ എന്ന് പറഞ്ഞൊരു സൂത്രമുണ്ട്. തകാര സകാരാന്തങ്ങൾ മത്വർത്ഥ പ്രത്യയം പരത്തിയിരുന്നു കഴിഞ്ഞാൽ പദസഞ്ജ വരും, അല്ല ബസഞ്ജ വരും. ബസഞ്ജ വരും. തകാര സകാരാന്തങ്ങൾക്ക് മത്വർത്ഥ പ്രത്യയം പരത്തിലിരുന്നാൽ ഭാസ്വാൻ ഭാസ് സകാരാന്തമാണ്. പരത്തിൽ മത്വർത്ഥ പ്രത്യയിരിക്കുന്നു. അവിടെ എന്ത് വരുന്നു? ബസഞ്ഞ വരുന്നുണ്ട്. സകാരത്തിന്റെ സുഖം വരുന്നില്ല. സാധാരണ മതിപ്പ് പ്രത്യയം വന്നു കഴിഞ്ഞാൽ ഫലാദിയായോണ്ട് പൂർവ്വത്തിൽ എന്ത് വരണം? പദസഞ്ജ വരണം. മധു പ്രത്യം വന്നാൽ പൂർവ്വത്തിന് പദസഞ്ജ വരണം. പക്ഷെ ഭാസ് വാൻ അവിടെ മതിപ്പാണ്. പക്ഷെ ഭാസ് അവിടെ പദസഞ്ജ വരില്ല. വന്നു കഴിഞ്ഞാൽ ഋത്വ വിസർഗം വരും. പിന്നെ എന്തുവരും? ഭസഞ്ജ. എന്തുകൊണ്ട്? തസൗ മത്വർത്തെ തകാര സകാരാന്തങ്ങൾക്ക് പരത്തിൽ മത്വർത്ഥ പ്രത്യം വരുന്നാൽ ഭസഞ്ജ വരും. പദസഞ്ജ വരത്തില്ല. അതുകൊണ്ടാണ് ഭാസ്വാൻ വരുന്നത്. സ്വാമി, അതുകൊണ്ടായിരിക്കും യശോവാൻ തെറ്റാണ്, യശസ്വാനാണ് ശരി എന്ന് പറഞ്ഞത്. യശോവാൻ വരുന്നത് ഈ ഋത്വ വിസർഗം വരുത്തി ഒരു തെറ്റ് വരുത്തുകൊണ്ടായിരിക്കും അല്ലേ? യശോവാൻ എന്നുള്ള പ്രയോഗം ചില സ്ഥലത്ത് കാണുന്നുണ്ട്. അത് ഈ സൂത്രം അറിയാത്തോണ്ട് വരുന്ന അല്ലേ? യശസ് അവിടെ യശസ്സും മതിപ്പ് വരുന്നു. പക്ഷെ ഇതിനൊക്കെ ഒരുപാട് അപവാദങ്ങളും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ട്. ഇത് തന്നെ ഇവിടുത്തെ കാര്യത്തിലൊക്കെ വിവാദങ്ങളുണ്ട്. ഈ വേദസ്വാനെന്നുള്ളത് യശസ്സാണല്ലോ സകാരാന്തം. തന്നെ മതിപ്പ് വന്നു. മതിപ്പ് വന്നു കഴിഞ്ഞപ്പോ തസവും മത്വർത്തി അതവിടെ വരും. അപ്പോ അവിടെ ഭസഞ്ജയായി ഒരു വിസർഗം വരത്തില്ല. യശസ് വാൻ അത് ഡിമതുപ്പാണെങ്കിൽ മതിപ്പാണെങ്കിൽ വരത്തില്ല. മതിപ്പുണ്ട് ഡിമത്. ഇവിടെ ഡിമതിപ്പ് വിധിക്കുന്ന എന്തിനാണ്? ത്രിലോകത്തിന് വേണ്ടി കേവലം മതിപ്പ് വിധിക്കുന്നുണ്ട്. ഇനി തദസ്മിൻ അസ്യ അസ്ഥീതി മതിപ്പ് അവിടെ നിന്ന് ത്രിലോകത്തിന്റെ സാധ്യതയില്ല. അതൊക്കെയാണ് ഇത് വരുന്നത്. പിന്നെ ട്രിലോകം എന്തുകൊണ്ട് വന്നിൽ? അപ്പൊ ഏത് മതിപ്പ് വന്നു അങ്ങനെയൊക്കെ ഉള്ളു. അത് ചാതുരർത്ഥികമല്ല. ഇപ്പൊ ചാതുരർത്ഥികത്തിലാണ് മതിപ്പ് വന്നത്. അവിടെയാണ് ട്രിലോകത്തിന്റെ. പിന്നെ യശസ്വാനൊക്കെ ഇതിൽ പഠിക്കുവോ? കാരണം ഈ പുസ്തകത്തിൽ രണ്ടു തരത്തിൽ കാണുന്നുണ്ട്. വലിയ ഓതന്റിക് ബുക്കുകളിൽ തന്നെ രണ്ടു തരത്തിലുണ്ട്. യശോവന്തം എന്ന് കാണുന്നുണ്ട്. അത് ഈ സൂത്രം വരുമ്പോ അവിടെ തസ്വമത്തോടത്തെ വരും. അതിവിടെ കൊടുത്ത് ഇവിടെ കൊടുത്തില്ലെങ്കിലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇവിടെ സാന്നിധ്യം എന്ന് പറഞ്ഞു. അതുകൊണ്ട് വന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ബസഞ്ഞ് വധിക്കേണ്ട കാര്യമില്ല. പിന്നെ വേദ സകാരാന്തമാണ്. എന്തായാലും ഡിത്തായോണ്ട് എന്തായാലും ഒട്ടിയിലോ വയ്ക്കും. ബസഞ്ഞിയുടെ ആവശ്യമില്ല. വേദസ എന്നിരിക്കുന്നിടത്ത് ഒട്ടിയിലോ വെച്ച് എങ്ങനെ ട്ടിയിലോ വെച്ചോളൂ. പിന്നെ ഇവിടെ സ്വകാര്യത്തിന് ഋത്വ വിസർഗം വരാൻ പാടില്ല. അതുകൊണ്ട് പറഞ്ഞു അകാരം ലഭിച്ച് സാന്നിധ്യത്തെ പ്രാപിച്ചു. ടീലോകം അകാരത്തിന് അങ്ങനെ ചിന്തിക്കാനും പറ്റില്ല. സകാരത്തിന് എന്തായാലും താനിത്വം വന്നു കഴിഞ്ഞാൽ എന്തോരും അന്ത്യത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇവിടെ ഇപ്പൊ എന്താണ്? വേദസ് മതിപ്പിന് വാവുന്നു. ഇവിടെ എന്താണ്? മവർണ അവർണാന്തം ആണോ? ആണോ? ഇല്ല, അവർണാന്തം വേദസ് ആണോ? സാന്നിധ്യം എവിടെ അങ്ങ് പറ്റുക? അതിന് നിയമങ്ങളില്ലേ എവിടെ പാലിക്കണമെന്നുള്ളത്? പൂർവത്തിൽ പ്രവർത്തിക്കുന്ന വിധി വരുമ്പോഴല്ലേ. ഇവിടെ എന്ത് വരുന്നു? അവർണ ഉപധ വേതസ് അവർണം ഉപധയിലുണ്ട്. വേതസ് ഉള്ളിൽ ചിന്തിച്ച് കാടുകയറുണ്ട്. അപ്പൊ എന്ത് വരുന്നു? വേതസ് മകാരത്തിന് മകാരം. അശ്വം യവാദി നിഷേധിച്ചു. യവ അത് ഗണത്തിൽപ്പെട്ടാണെങ്കിൽ യവമാൻ ഇവിടെ മകാരം വരത്തില്ല. യവമാൻ മതിപ്പ് വന്നു കഴിഞ്ഞാൽ യവമാൻ എന്ന് വരും. അവിടെ മകാരത്തിന് മകാരം യവാദിഗണത്തിൽ നിഷേധിച്ചു. അതേസമയം ഈ യവാദിഗണത്തിൽ ധൂമ ശബ്ദത്തെ കൊടുത്തിട്ടുണ്ട്. ധൂമം. അതുകൊണ്ട് അതൊരു വിവാദമുള്ള കാര്യമാണ്. യവാദിഗണത്തിൽ എങ്ങനെ ധൂമ ശബ്ദം വരും? ധൂമ ശബ്ദത്തിന്റെ എങ്ങനെയാണ് ധൂമവാൻ? അവിടെ വകാരം വന്നു. അപ്പൊ അതുകൊണ്ട് അത് വിവാദമാണ് പറയുന്നത്. യവാദിഗണത്തിൽ ധൂമശബ്ദത്തിൽ കൊടുത്ത് ശരിയല്ല. അതിന്റെ പ്രസിദ്ധമായ ഉദാഹരണം ധൂമവാനാണോ എന്ന് വെച്ചാൽ മകാരത്തിന് വകാരം വരാൻ. യവാദി ഗണത്തിൽ വന്നു കഴിഞ്ഞാൽ മകാരത്തിന് വകാരത്തെ നിഷേധിക്കും. നിഷേധിച്ചു കഴിഞ്ഞാൽ ധൂമമാൻ എന്നേ വരാൻ പാടുള്ളൂ. വന്നിമാൻ എന്ന് പറയുന്നത് വന്നിമാൻ. അവിടെ വന്നി ഇകാരാന്തമാണ്. അപ്പൊ ഈ സൂത്രം പ്രവർത്തിക്കുകയില്ല. മതിപ്പില് മാനായിരിക്കും. അവിടേക്ക് വരുന്ന മതിപ്പ് ഇതല്ല. ഇനി വരാൻ പോകുന്ന മതിപ്പാണ് ഈ മതിപ്പല്ല. ഇപ്പൊ വന്യ മാനം തിരിക്കുന്ന ഒന്നുകൊണ്ട് ഇവിടെ അവർണ ഉപതയിലില്ല, അവർണ അന്ത്യത്തിലില്ല, മകാരം ഉപതയിലില്ല, മകാരം അന്ത്യത്തിലില്ല, ജയ് അന്ത്യത്തിലില്ല. ഇപ്പൊ വന്യ മാനന്നെ വരത്തുള്ളൂ. മകാരത്തിന് മകാരം വരത്തില്ല. പക്ഷെ ധൂമവാൻ എന്നാണല്ലോ പ്രയോഗം, അത് പറയുന്നത് ധൂമമാനാണ് ശരി. ധൂമവാൻ ശരിയല്ല. നമ്മളിന്ന് ഇത്രയും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അത് താർക്കികന്മാരല്ലേ, അവർക്കെന്തോന്നും ഒരു പശവാഹ എന്ന് പ്രയോഗിക്കുന്നവരാണ്, തൃണവാഹ എന്ന് രണ്ടും പ്രയോഗിക്കും. താർക്കികനെ വൈയാകരണം വിളിച്ച് പശവാഹ എന്ന്, ശരിയാണോ പ്രയോഗം? ശരിയാണ്, ശരിയാണ്. അപ്പൊ താർക്കികൻ തിരിച്ച് വിളിച്ച് തൃണവാഹ, ആരെ? വൈയാകരണ. ശരിയാണോ? അല്ല. എന്തുകൊണ്ട്? തൃണാനി എന്ന് വേണം. പക്ഷെ അവർക്കത് മതി. ജയിച്ചതാര്? പശു തിന്നുന്നതല്ലേ പുല്ല്. ജയിച്ച താർക്കികനാണെങ്കിലും വ്യാകരണം അവർക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് അവർ വേണ്ടി വന്നാൽ ധൂമ വാനെന്ന് ഉപയോഗിക്കും. ധൂമമാനാണ് ശരി എന്നാണ്. പക്ഷെ അതങ്ങനെയല്ല, ഒരുപാട് പ്രാമാണികന്മാരായ ആചാര്യന്മാര് ധൂമവാൻ എന്ന് ഉപയോഗിച്ചുകൊണ്ട് യവാദി ഗണത്തിൽ ധൂമശബ്ദം വരാൻ പാടില്ല എന്നാണ് പൊതുവെ അംഗീകരിച്ചിരിക്കുന്നത്. അതെന്തോ അബദ്ധത്തിൽ ഒന്നാണ്. ഗണമൊന്നും ഭാഷ്യത്തിൽ കൊടുക്കത്തില്ല. ഗണം കൊടുക്കുന്നത് കാശികയിലാണ് ഗണമെല്ലാം വരുന്നത്. കാശികയിലും പിന്നെ ഗുണരത്നമഹോദധി ഗണം, അതിന്റെ വ്യാഖ്യാനം എല്ലാം കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം പിന്നെ വന്നതല്ലേ സർ? വർദ്ധമാനാചാര്യൻ. ഇതൊക്കെ പിന്നെ ത്രിമണിക്ക് പിന്നെ വന്നത് കാലത്ത് വന്നതാണ്. അപ്പോ പണിനിയുടെ കാലത്തും ഉണ്ടായിരിക്കാം, പക്ഷെ അതിനൊക്കെ പ്രചാരമൊക്കെ വന്നത് ഓരോരുത്തരും വ്യാഖ്യാനമൊക്കെ എഴുതിയതിനു ശേഷം. പിന്നെ കാശികയിൽ വരുന്നുണ്ട് ഗണങ്ങൾ. അപ്പോ യവാദി, അപ്പോ മനസ്സിലാക്കാം. ഇപ്പൊ ജയ്യന്തമാണ്, മവർണാവർണം ഉപതയിലാണ് അല്ലെങ്കിൽ അന്ത്യത്തിലാണ്, അങ്ങനെയൊക്കെ ഉള്ളിടത്ത് എവിടെയെങ്കിലും വകാരം വന്നിട്ടുണ്ടെങ്കിൽ മതുപ്പിന് മനസ്സിലാക്കിക്കണം അത് യവാദി ഗണത്തിൽപ്പെട്ടിരിക്കുന്നുണ്ടാണ്. ആകൃതി ഗണം, എല്ലാ ഗണവും ആകൃതി ഗണം തന്നെ. കാരണം ഇവിടെയൊക്കെ എല്ലായിടത്തും ശബ്ദങ്ങൾ മാറി വരും. അപ്പൊ എല്ലാ ഗണ അങ്ങനെയുണ്ട്, സർവേ ഗണ ആകൃതി ഗണ, അങ്ങനെയുണ്ട്. എല്ലാ ഗണങ്ങളും ആകൃതി ഗണങ്ങളായി സ്വീകരിക്കേണ്ടി വരും. പക്ഷേ ഗണങ്ങളിലെല്ലാം എല്ലായിടത്തും ആകൃതി ഗണമെന്ന് എഴുതത്തില്ല. ചെടുത്ത് മാത്രം എഴുതത്തുള്ളൂ ആകൃതി ഗണോയം എന്ന് എഴുതത്തുള്ളൂ. പക്ഷെ പിൽക്കാലത്ത് വന്നു വന്നു വന്ന് ശബ്ദങ്ങൾ നിയമത്തിൽ നിൽക്കാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? എല്ലാത്തിനെയും ആകൃതി ഗണമായി സ്വീകരിച്ചു. വേദസ്വാൻ നട ശാദാഡ്വല, നടശബ്ദം നേരത്തെ ഒന്നാണ്, കുമുദ നട വേദസേഭ്യോ ഡുമത്. ഇവിടെ നടുവാനെന്നാണ്, ഇവിടെ നടുവല എന്ന ശബ്ദം കിട്ടണം. നടാഹ സന്ധി അസ്മിൻ ദേശി എന്ന് വിഗ്രഹിക്കുമ്പം നടുവാനെന്ന രൂപം വരണം, നട് വല എന്ന് വരണം. അതിനുവേണ്ടി ഈ സൂത്രത്തിലും അത് പറഞ്ഞു. അത് വിഗ്രഹം ഇങ്ങനെ വരും, അങ്ങനെ വരും. നട ജസ് വല, ചകാരം പോയി ശേഷിക്കുന്ന വല. എന്തു വരുന്നു അടുത്ത്? ടേഹ ടീല ഉപയോഗിക്കുന്നു. എന്തുകൊണ്ട്? ഡ്വലച് ടീല ഉപയോഗിച്ചു കഴിഞ്ഞാൽ നട് വല, നടുവല, നടുവല, നടുവല, നടുലാഹ, അങ്ങനെ വരുന്നു. ശാദാഹ സന്ധി അസ്മിൻ ദേശി അലോകഗ്രഹം ഇങ്ങനെ വരുന്നു. ശാദ ജസ് ശാദ ജസ് വല ജസ് വല ടിലോപം പുൽമേട്, പശുക്കളൊക്കെ മേയുന്ന ഇളം പുല്ലുള്ള സ്ഥലങ്ങളാണ് ശാദ്വല പ്രദേശങ്ങളെന്ന് പറയും. സാഹിത്യത്തിലൊക്കെ ധാരാളം ഉപയോഗിക്കുന്നു. നടുവലം എന്ന് പറയുന്ന ഇത് തന്നെ, ധാരാളം പുല്ലുള്ള സ്ഥലം. നേരത്തെ പറഞ്ഞില്ലേ പുല്ല്? രണ്ട് പ്രത്യേകങ്ങൾ വരാം, രണ്ട് പ്രത്യേകങ്ങളും വരാം. മറ്റത് പുൽമേട് ശാദ്വല പ്രദേശങ്ങൾ എന്ന് പറയും. ശാദ്വല ഭംഗി എന്നൊക്കെ പറയും. ശാദ്വല ഭംഗി അതന്നെ. ശിഖായഹ വലച്ച്, ശിഖായഹ വലച്ച്. ശിഖാവല, ഇവിടെ ശിഖ എന്ന് പറഞ്ഞാൽ തലയിലിരിക്കുന്ന ശിഖ അല്ല ഇത്. അപ്പൊ ഇതിനും ചില ഇതുണ്ട്. എന്താണ് ഈ ശിഖ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരാകാൻ വേണ്ടി വന്ന, അല്ലെങ്കിൽ ശിഖായഹ അദൂരഭവം, ശിഖാവല ഒരു സ്ഥലത്തിന്റെ പേരാണ്. തലയിലെ ശിഖ അല്ല, വേറെ ഏത് വേണോ ആകാം. ഇപ്പൊ ശിഖായിൽ നിന്ന് എന്ത് വരുന്നു, ഇനി ശിഖയിൽ നിന്ന് വേറെ രൂപം വരും, അത് മതപ്രത്യമായി നടത്തുവരും. ഇവിടെ എന്തുവരുന്നു, ശിഖ വല. ഇതൊരു സ്ഥലപ്പേര്, അല്ലാതെ ശിഖയുള്ളവനെന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ. ഇനി വരുന്നത് ശിഖയുള്ളവനെന്നുള്ള അർത്ഥത്തിലാണ്. അതിന് ഇത് ഡിത്തില്ല, ഇത് കേവലം മലയാണ്. ഇത് ശിഖ ആകാരാന്തമായി തന്നെ ഇരിക്കുന്നു. ഇതൊരു സ്ഥലപ്പേരാണെന്ന് പറയുന്നു. ശിഖാവല പല വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ചുരുക്കത്തിലൊരു സ്ഥലപ്പേരെന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞു ചാതുരാർത്ഥികത്തിൽ. അടുത്ത് ഇവിടെ തുടർച്ചയായിട്ട് വരികയാണ്. തദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, സൂത്രങ്ങൾ തുടർച്ചയായിട്ട് വരും. ഇവിടെ 89 അടുത്ത് 92 ശൈഷികം. ശേഷേ അപത്യാദി ചതുരർത്ഥ്യന്താദ് അന്യോ അർത്ഥ ശേഷ തത്ര അണാദേഹ. അപത്യാദി ചതുരർത്ഥ്യന്താദ് അന്യോ തത്ര അണാദേഹ. അപ്പൊ ഇതുവരെ വന്ന അർത്ഥങ്ങൾ നമുക്ക് മിക്കവാറും എല്ലാം പഠിച്ചു കഴിഞ്ഞു. മിക്കവാറും എല്ലാം സിദ്ധാന്ത സൂത്രങ്ങൾ കൂടുതലുണ്ട്, പക്ഷെ അർത്ഥം മിക്കവാറും എല്ലാം ഇവിടെ വന്നത് തന്നെ. ചില അർത്ഥങ്ങളെ കൂടുതലായിട്ടുള്ളൂ. ചാതുരർത്ഥികം വരെയുള്ള അർത്ഥങ്ങൾ, ആ നാലർത്ഥം കൂടെ എടുക്കണം. പിന്നെ തസ്യ അപത്യം തുടങ്ങി. തസ്യ അപത്യം ചാതുരർത്ഥികത്തിന്റെ ഇടയ്ക്ക് വേറെ അർത്ഥം നമ്മൾ ഏത് പഠിച്ചു? എന്തെങ്കിലും പഠിച്ചോ വേറെ ഏതെങ്കിലും അർത്ഥം? ഗോത്രം യുവാക്ക പഠിച്ചു. ഗോത്രം യുവായും പഠിച്ചു, വേറെ ഒന്നും പഠിച്ചില്ല. കഷ്ടമായി പോയി. അത് അവസാനം മറിച്ചു നോക്കി കണ്ടത് അനന്തെല്ലാം പഠിച്ചു. രക്താദ്യർത്ഥം പഠിച്ചു. രക്താദ്യർത്ഥം തേന രക്തം രാഗ, പിന്നെ സാസ്യ ദേവത, പിന്നെ സമൂഹ തദ്ധീതേ തദ്വേദ, പിന്നെ ഇത്രയുള്ളൂ. തത്ര സംസ്കൃതം, ഇങ്ങനെ കുറെ അർത്ഥങ്ങൾ പഠിച്ചു. അതിൽ അവസാനം വന്ന് ചാതുരർത്ഥികം. തദസ്മിൻ അസ്ഥീതി ദേശേ തന്നാമിനി തേന നിർവൃത്തം നിർവൃത്തം, പിന്നെ അദൂരഭവം പിന്നെ തസ്യനിവാസം. ഇതുവരെയുള്ള അർത്ഥങ്ങൾ ഒഴികെയുള്ള അർത്ഥങ്ങൾ, അതിനാണ് ശേഷം എന്ന് പറയുന്നത്. ആ അർത്ഥങ്ങൾ ശേഷേ എന്ന് പറഞ്ഞു. ഈ അർത്ഥങ്ങളിൽ പ്രത്യയം വരും. ഏത് പ്രത്യയം? അണാദി പ്രത്യയങ്ങളെല്ലാം വരും. ഏതൊക്കെ പ്രത്യയങ്ങൾ വിധിച്ചിട്ടുണ്ടോ അതെല്ലാം വരാം. എന്നുവെച്ചാൽ ഇനി ഇവിടെ പ്രകൃതിയെ വിധിക്കും, പ്രത്യയങ്ങൾ വിധിക്കും, ആ പ്രത്യയങ്ങളും വരാം. പിന്നെ ഈ ശേഷ അർത്ഥമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി വരും ഒരു സൂത്രം, തസ്സി വികാര, അതുവരെ ശേഷാധികാരമാണ്. എന്നുവെച്ചാൽ ഈ പ്രത്യയങ്ങൾ ശേഷാധികാരത്തിൽ വരാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇനി കുറെ അർത്ഥങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ അർത്ഥങ്ങളിലെല്ലാം വരാം. ഇനി ഇവിടെ പറയാത്ത അർത്ഥങ്ങളുണ്ട്, ഒരു സൂത്രത്തിനും വിധിക്കാത്ത അർത്ഥങ്ങൾ. ആ അർത്ഥങ്ങളിലും പ്രത്യയങ്ങൾ വരാം. ശേഷം എന്ന് പറയുമ്പോൾ അതിനെ എടുക്കണം. ഏത് സൂത്രത്തിന് പറയാത്ത? ഒരു സൂത്രത്തിനും പറയാത്ത അർത്ഥങ്ങൾ. അതുകൊണ്ട് വ്യാഖ്യാനങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ എഴുതിക്കും ശേഷിക അൺപ്രത്യേക എന്ന് പറഞ്ഞാൽ പാണിനീയ സൂത്രങ്ങളിൽ പറയാത്ത ചില അർത്ഥങ്ങളിലും ആ ഇന്ന പ്രത്യയം നമുക്ക് പറയാം, വ്യാഖ്യാതാവിന് പറയാം. പാണിനി പറയാത്ത അർത്ഥങ്ങളിലും വരാം. ശേഷയുടെ അർത്ഥം അതാണ്. അങ്ങനെ പറഞ്ഞാൽ ഏതർത്ഥവും പറയാമോ? അവിടെയാ കുഴപ്പം. ഇതാണ് ശിഷ്ടന്മാരെവിടെയെങ്കിലും അങ്ങനെ ഒരു വിശേഷാർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഒരു സുബന്ധത്തിൽ നിന്ന് ഒരണ്ണ് പ്രത്യയം വന്നു. ആ അർത്ഥം എന്ന് പറയുന്നത് ഈ പാണിനീയത്തിൽ ഒരിടത്തും കാണുന്നില്ല. ഇവിടെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചക്ഷുഷ ഗൃഹ്യതേ, ചാക്ഷുഷം. ഇപ്പം ഗൃഹ്യത എന്ന് പറയുന്ന ഒരർത്ഥം പാണിനി ഒരിടത്തും പറഞ്ഞിട്ടില്ല. ചക്ഷുശബ്ദത്തിൽ നിന്ന് അൺപ്രത്യയം വന്നാണ് എന്ത് വന്നിരിക്കുന്നത്? ചാക്ഷുഷം. അങ്ങനെ കണ്ടുകഴിഞ്ഞാൽ ഒരു വ്യാഖ്യാതാവ് ചാക്ഷുഷ ശബ്ദം കണ്ടെഴുതും, ചക്ഷുഷാഗ്രഹീയത്തെ ഇത് ചാക്ഷുഷം ശേഷിക അൺപ്രത്യയ എന്നെഴുതും. അപ്പോൾ ഇവിടുത്തെ ചാക്ഷുഷ ശബ്ദത്തിന് ചക്ഷുഷാഗ്രഹ്യത എന്നാണ് അർത്ഥം ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അർത്ഥം പാണിനിയുടെ ഏത് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ശൈഷികാർത്ഥം. പാണിനി പറഞ്ഞതുമാകാം പറയാത്തതുമാകാം, രണ്ടും ആവാം. അതുകൊണ്ട് വ്യാഖ്യാതാക്കൾക്കൊരു സൗകര്യമാണ്. അപ്പൊ ചക്ഷുഷാഗ്രഹ്യതയെ ചാക്ഷുഷൻ രൂപം എന്ന് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ എങ്ങനെ ഒരർത്ഥം പറഞ്ഞു അത് ശേഷി. ശൈഷികമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ഏതർത്ഥവും പറയാമോ പാടില്ല. പിന്നെ ഇതെന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു? ഇത് ശിഷ്ടപ്രയോഗം. ശിഷ്ടൻ എവിടെ പ്രയോഗിച്ചിരിക്കുന്നു? അത് പണ്ട് എവിടെയോ പ്രയോഗിച്ചിട്ടുണ്ട്. എവിടെയാ അത് നോക്കി പറയാം. എന്നും നമുക്ക് പറഞ്ഞ് രക്ഷപ്പെടാം. അല്ലേ, ശിഷ്ടം പ്രയോഗിച്ച എവിടെയാണ് പ്രയോഗിച്ചത് നമ്മൾ അറിയണ്ടേ? അത് നോക്കിയിട്ട് പറയും നമ്മൾ പിന്നീട്. ഇപ്പോൾ ഇതാണ് എൻ്റെ അർത്ഥം, ചക്ഷുഷാഗ്രഹ്യതേ ചാക്ഷുഷം. അതുകൊണ്ട് വ്യാഖ്യാതാക്കൾ ഇത് വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനൂടെ എഴുതും, ചക്ഷുഷാഗ്രഹ്യതേ ചാക്ഷുഷം രൂപം ശേഷി അൺപ്രത്യേക ശിഷ്ടപ്രയോഗ എന്നൂടെ അങ്ങ് എഴുതും. അപ്പോൾ പ്രശ്നം തീർന്നു. ശിഷ്ട എവിടെ പ്രയോഗിച്ചിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പം ആരും എഴുതി വെച്ചാലും ചോദിക്കാൻ പോകുന്നുണ്ട്. എഴുതി കഴിഞ്ഞാൽ എഴുതി പ്രിന്റ് ചെയ്ത് നമ്മളെ കിട്ടിയ പിന്നെ ആരാ ചോദിക്കാൻ വരുന്നത്? ചോദിക്കോ? ഭാവിയിൽ ആരെങ്കിലും ചോദിച്ചെന്നിരിക്കും ഇത് എവിടെ നിന്ന് എങ്ങനെ എഴുതി. അപ്പം നമ്മൾ ജീവിച്ചിരിക്കും, എഴുതിയാണ് ജീവിച്ചില്ലെങ്കിൽ പ്രശ്നം തീർന്നത്. ഏത് വാക്യത്തെയാണ് വ്യാഖ്യാനിക്കുന്നത്? ആ വാക്യത്തിലെ ഇതാണ് കോണ്ടെക്സ്റ്റ് വെച്ച് പറയാൻ കഴിയുന്നത്. അങ്ങനെ പറയുന്നു, കോണ്ടെക്സ്റ്റ് വെച്ചോ സ്വന്തം താല്പര്യം വെച്ചോ ഒക്കെ പറയാം. ഇങ്ങനെ ഒരു അർത്ഥം കിട്ടണമെങ്കിൽ നമുക്ക് പറയാം എന്താണ് ചാക്ഷുഷം. ചക്ഷുഷ ഗൃഹ്യത ചാക്ഷുരൂപം ശേഷി കൺപ്രത്യേക ചിഷ്ടപ്രയോഗം. ഇത്ര എഴുതി കഴിഞ്ഞാൽ പിന്നെ ആർക്കും ചോദിക്കാൻ ധൈര്യം വരത്തില്ല. അതേപോലെ ശിഷ്ടൻ എന്ന് പറഞ്ഞാലും ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാരൊക്കെ ശിഷ്ടന്മാരായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ കേരളത്തില് നാരായണ ഭട്ടതിരി എന്ത് എഴുതിയാലും ശിഷ്ടപ്രയോഗമായിട്ട് കൂടില്ലേ? അത് വൈയാകരണന്മാർ അംഗീകരിക്കില്ല. കേരളത്തിലുള്ളവർ അതുകൊണ്ടല്ലേ ചോദിക്കുന്നു. അതെങ്ങനെ പറ്റും? കാരണം അങ്ങനെ വൈയാകരണന്മാർ സ്വീകരിച്ചിരിക്കുന്നത് വൈയാകരണന്മാർ, ഭാഷകാരൻ, സൂത്രകാരൻ, വാർത്തികാരൻ, ഇവരെ ശിഷ്ടന്മാരായി അംഗീകരിക്കത്തുള്ളൂ. പിന്നെ പ്രാചീനമായിട്ടുള്ള അതിന് അവരെല്ലാം പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങൾ, അതൊക്കെ ശിഷ്ടന്മാരായിട്ട് അംഗീകരിക്കും. അത് ഭാഷകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആര്യാവർത്തത്തിൽ ഇത്രയും ഒരൊട്ടാവട്ടമുണ്ട്. അതിനകത്ത് ജീവിച്ചിരുന്ന ആൾക്കാർ ഭാഷ്യത്തെ തുടക്കത്തിൽ തന്നെ പറയും. അവർ മാത്രമേ ശിഷ്ടന്മാരുള്ളൂ. കാരണം ഭാഷകാരൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇന്ന ആൾക്കാരാണ് ശിഷ്ടന്മാരെന്ന്. പിന്നെ അതിനുശേഷം വരുന്നവരെങ്ങനെ ശിഷ്ടന്മാരാവും? അപ്പൊ കാളിദാസനെ കൂട്ടാൻ പറ്റില്ല. കാളിദാസനെയൊക്കെ അതല്ലേ വിമർശിക്കുന്നു. കാളിദാസന്റെ ശരിയല്ലെന്ന് പറയുന്നതല്ലേ, അതല്ലേ വിശ്രാമ ശബ്ദസ്തു അപാണിനിയോ എന്ന് പറഞ്ഞു. ശിഷ്ടനാണെങ്കിൽ പിന്നെ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അല്ലേ, പണ്ട് ആര്യാവർത്തം എന്ന് പറയുന്നത് എന്താണോ ഇന്ത്യ പർവ്വതത്തിന്റെയും ഹിമാലയത്തിന്റെയും ഇടയ്ക്കുണ്ടായിരുന്ന ഒരു ഭാഗത്ത് ജീവിച്ചിരുന്ന പറയുന്നു അത് ബ്രാഹ്മണരായിരിക്കണം, വേദം അധ്യയനം ചെയ്യുന്നവരായിരിക്കണം, ആചാര നിഷ്ഠന്മാരായിരിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ശിഷ്ടന്മാരായിട്ട്. ഭാഷകാരൻ തുടക്കത്തിൽ തന്നെ പറയുന്നു. അപ്പൊ അതിനിപ്പുറമുള്ള ബ്രാഹ്മണരായാലും ശിഷ്ടനാകത്തില്ല, അപ്പുറം തന്നെ ആകണം. മലയ്ക്ക് അപ്പുറമായാലേ പറ്റുള്ളൂ ഭാഷകാരൻ പറയുന്നതനുസരിച്ച്. ഇനി മലയ്ക്കപ്പുറം ആയാലും പോലെ അയാൾ ബ്രാഹ്മണനായിരിക്കണം, വേദം അധ്യയനം ചെയ്യുന്നവനായിരിക്കണം, ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നവനായിരിക്കണം. പിന്നെ അവൻ ഇതെല്ലാം പഠിച്ചിരിക്കുന്നവനുമായിരിക്കണം. അവരെ ശിഷ്ടന്മാരായിട്ട് അവർ കണക്കാക്കിയിട്ടുണ്ട്. വിശ്രാമ ശബ്ദത്വ അപാണിനി എന്ന് പറഞ്ഞത് കാശികാകാരനാണ്. ഭാഷത്തിൽ വരില്ലല്ലോ, കാരണം കാളിദാസന് ശേഷമല്ലേ. ഇതിന് സിദ്ധാന്തോദി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ, ഇനി ഇവിടെയും കുറേ അർത്ഥങ്ങളുണ്ട്. ഈ തസ്യ വികാരയ്ക്ക് മുമ്പ് കുറേ അർത്ഥങ്ങളുണ്ട്, ആ അർത്ഥങ്ങളിലും വരാം. അതിനെയും ശേഷിക്കുമെന്ന് തന്നെ പറയുന്നു. കാരണം ശേഷയുടെ അനുവൃത്തി ഏതുവരെയുണ്ടോ തസ്യ വികാരം വരെ, അവിടെ വരുന്ന എല്ലാ വിധികളും ശേഷിക വിധികളാണ്. അണ്ണു മാത്രമല്ല, കാ തുടങ്ങി ഒരുപാട് പ്രത്യയങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് അർത്ഥങ്ങളും വരുന്നുണ്ട്. കാരണം അപത്യാദി ചതുരർത്ഥ്യ അന്താത് അന്യോർത്ഥം. കാരണം അതുവരെ അർത്ഥങ്ങൾ പറഞ്ഞു തസ്യാപത്യം, അതൊഴികെയുള്ള അർത്ഥങ്ങളിൽ എന്താണ് ശേഷ തത്ര അണാതെ. അണ്ണ് മുമ്പ് വിധിച്ചാലും മതി, ഇനി വിധിക്കുന്നതുമാകാം. പക്ഷെ അർത്ഥം മുമ്പ് വിധിച്ചതിവിടെ വരില്ല. കാരണം അവിടെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് അർത്ഥത്തെ തസ്യാപത്യം എന്ന് പറഞ്ഞാൽ അത് ശേഷിക അർത്ഥമല്ല. ചക്ഷുഷ ഗൃഹ്യതേ ചാക്ഷുഷം കുറുക്കുന്നു. ചക്ഷുസ് അണ്ണു വന്നു, ആദിവൃദ്ധി വന്നു, സകാരത്തിൽ ഷത്വം വന്നു, ചക്ഷുഷം വന്നു. സകാരത്തിന്റെ ഒരു വിസർഗം വരുന്നില്ല, എന്തുകൊണ്ടാണ്? പ്രസവം ചെയ്യുന്നു. ശ്രവണേന അല്ലെങ്കിൽ ശ്രവണാഭ്യാം ഗൃഹ്യതേ ശ്രവണേന്ദ്രിയം അതുകൊണ്ട് ഗ്രഹിക്കുന്നത്. എന്താണ് ശ്രാവണ വിശേഷത്തിനനുസരിച്ച് വരും. ആദിവൃത്തി ഒന്നും അകാരം ലഭിച്ചു. ഉപനിഷദ പ്രോക്ത ഉപനിഷത് ശബ്ദം ആദിവൃത്തി വന്നു. ഔപനിഷദ ആത്മ പുരുഷൻ ദൃഷതി പൃഷ്ഠ ദാർഷത സക്തവ ദൃഷത്ത് എന്ന് പറയുന്ന അരകല്ല്, അരകല്ലിൽ അരച്ചെടുത്തത് പിഷ്ഠമായ ദാർഷത ആദിവൃത്തി വന്നു. സക്തവ ബഹുവനായുണ്ടെന്ന് തോന്നുന്നു ദാർഷദാഹ. ചതുർഭിരുഹ്യം പഹപ്രാവണൻ നാല് പേര് ചുമക്കുന്നത്. ചാതുരം എന്താണ്? പല്ലക്ക്, വണ്ടി, ശകടം. നാല് പേര് ചുമക്കുന്നതിനെ ചക്രങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. നാല് പേര് ചുമക്കുന്നതിന് നാല് കുതിരയാകാം, ശകടമായിരിക്കണം. നാല് കാളയാകാം, അങ്ങനെ സാധാരണ കുതിര ആണ്. നാല് കുതിരയെ കിട്ടുന്നു, രണ്ട് സൈഡിൽ ഈ രണ്ടെങ്കിലും, ഫ്രണ്ടിലും ബാക്കിലും അല്ല, ഫ്രണ്ടിൽ തന്നെ വണ്ടിയുടെ. ഇപ്പൊ ചൂടഞ്ഞിന്റെ ഈ രണ്ടല്ലേ ഫ്രണ്ടിൽ കിട്ടും, രണ്ടവിടെ കിട്ടും. ശകടം കൃഷ്ണനോട് നാല് കുതിര. ആ നാല് കുതിര അതുപോലെ. നമ്മളെല്ലാം സാധാ കണ്ടുകൊണ്ടിരിക്കുന്നതിനാണ് അടുത്ത് പറയുന്നത്. ചതുർദശ്യാം ദൃശ്യതേ ചാതുർ ദർശം രക്ഷ രക്ഷസ് പ്രേതം. രാത്രി കൃത്യം 12 മണിക്ക് എഴുന്നേറ്റ് അടുത്തിരിക്കുന്ന ആലിൻ്റെ മേൽ, അതാ ആലിൻ്റെ മേൽ നോക്കിയാൽ കാണും. പക്ഷെ എന്നും പറ്റത്തില്ല, ചതുർദശി മാത്രം. എല്ലാവർക്കും കാണാൻ പറ്റില്ല, അത് കാണുന്ന ചില പ്രത്യേക ആൾക്കാരുണ്ട്. ചതുർദശിയിൽ കാണും. അത് കൃഷ്ണപക്ഷത്തിലായിരിക്കണല്ലേ? കൃഷ്ണപക്ഷത്തിലായിരിക്കും. അതെ, കൃഷ്ണപക്ഷം. മറ്റേത് നല്ല വെളിച്ചമല്ലേ. ചതുർദശിയിൽ നിന്ന് വരുന്നു, അണ്ണു വരുന്നു, ആദിവൃത്തി വന്നു. ചാതുർദർശം അകാരം ലോപിച്ച് ശീലിച്ച ചാതുർദർശം ചാതുർദശം ദർശനമല്ല ദശം. ചതുർദശി ചാതുർദശം രക്ഷ. തസ്യ വികാരത്തെ പ്രാക് ശേഷാധികാര. തസ്യ വികാരം എന്നുള്ളതിന് മുമ്പ് വരെ ശേഷാധികാരമാണ്. ഇതുപോലെ എത്ര അർത്ഥം വേണം ഉണ്ടാക്കാം. ഈ അർത്ഥങ്ങളെല്ലാം എനിക്ക് അവിടെ സൂത്രമില്ല. പ്രാഗ്ദിവേദ അണ്ണു വന്നിട്ട് ഈ വിശേഷാർത്ഥങ്ങളെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ഇതൊരു വലിയ സൗകര്യമാണ്. വേണ്ടി വന്നാൽ നമുക്ക് ശിഷ്ടന്മാരാകാം. വ്യാഖ്യാനം എഴുതിയിട്ട് താഴെ ശിഷ്ടപ്രയോഗം എന്ന് എഴുതിയാൽ മാത്രം മതി. ശിഷ്ടപ്രയോഗാത്ത് ആവശ്യമുള്ളവർ പോയി കണ്ടുപിടിച്ചോട്ടെ ഏത് ശിഷ്ടൻ എവിടെ പ്രയോഗിച്ചു എന്നുള്ളത് നമ്മുടെ ജോലിയല്ല. എഴുതി വയ്ക്കുക. പൂർണ്ണമാദായ